പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവത ധ്വനേഹ കലേർദോഷ ഇമേ സർവേ സിംഹശബ്ദാത് വൃക ഇവ. ശ്രീമദ് ഭാഗവത ധ്വനേഹ, ശ്രീമദ് ഭാഗവതസ്യ ശബ്ദസ്യ ശ്രുതേഹ ഏവ കലേഹ ദോഷാഹ സർവേ പ്രളയം ഗമിഷ്യന്തി നാശം ഗമിഷ്യന്തി കിമിവ സിംഹശബ്ദാത് വൃക ഇവ. സിംഹസ്യ ശബ്ദശ്രവണ മാത്രേണ വൃക്കാഹ യഥാ പലായന്തെ തഥാ ശ്രീമദ് ഭാഗവത ശബ്ദസ്യ ശ്രവണേനൈവ കലേഹ ദോഷാ സർവേ ദൂരതഃ പലായന്തെ ഇത്യർത്ഥ.